സംഗീതമായി മധുരിത രാഗഭാവങ്ങളായി ഹൃദയ ശാന്തി തൂകിടുന്ന ദിവ്യ വചനധാരയായി ലോകസീമയോളം മുഖരിതമായിടട്ടെ നാദം അനുപമ സ്നേഹവീണമേ സ്നേഹദൂതുമായി ശാന്തിനാഥമായി ഷാലോം റേഡിയോ സുവർണ നിമിഷങ്ങൾ. വിശുദ്ധരുടെ ജീവിതങ്ങളിൽ ദൈവം തൊട്ട നിമിഷങ്ങളുടെ ആഖ്യാനം നമുക്കായി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ ലിസി ടോം, MSMI. എല്ലാ ശാലോ റേഡിയോ പ്രേക്ഷകർക്കും സുവർണ നിമിഷങ്ങളിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നാം ഏറെ കേട്ടിട്ടുള്ള ഒരു വിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലെ വളരെ മനോഹരമായ ചില ഏടുകളിലേക്ക് നമ്മളൊന്ന് യാത്രയാവുകയാണ്. പരിചിതനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം. ലോകം മുഴുവനുമുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും അദ്ദേഹത്തെ ആദരിക്കുന്നവരും അദ്ദേഹത്തിന്റെ തിരുനാളുകൾ ആഘോഷിക്കുന്നവരുമുണ്ട്. നബോണയിൽ ജനിച്ച അദ്ദേഹം വിശ്വസ്തരായ മാതാപിതാക്കളുടെ മകനായിരുന്നു. ഇറ്റാലിയൻകാരായ മാതാപിതാക്കളായിരുന്നു അവൻ്റേത്. ചെറുപ്പത്തിൽ തന്നെ നല്ല ക്രൈസ്തവ വിശ്വാസം സെബസ്ത്യാനോസിന് ലഭിച്ചിരുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ തളിക എത്രമാത്രം ശക്തമായിരുന്നുവെന്ന് ഒരുപക്ഷെ നാം അറിയുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്ന സെബസ്ത്യാനോസിന് പട്ടാളക്കാരനാകാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള മക്കളെ സഹായിക്കാനും ശുശ്രൂഷിക്കാനും ആ ഒരു സാഹസികത ഏറ്റെടുക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കരീനൂസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം റോമൻ സൈനിക സേവനത്തിൽ പങ്കുചേർന്നു. റോമൻ സൈനിക സേവനത്തിലായിരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും അതീവ സമർത്ഥനും ബുദ്ധിമാനും ധൈര്യശാലിയും ഭക്തിതീക്ഷ്ണനുമായ സെബസ്ത്യാനോസിന്റെ സാന്നിധ്യം അവർക്കേറെ പ്രിയങ്കരമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആയോധന വിദ്യയിൽ പരിശീലനമൊക്കെ നേടി തിരിച്ചു വരുന്ന സമയത്ത് സെബസ്ത്യാനോസ് കാണുന്ന ഒരു കാഴ്ച ഇതാണ്. യേശുവിൻ്റെ പീഠാനുഭവത്തിന് വലിയൊരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. യേശുവിൻ്റെ കൈകാലുകളിൽ ആണി തറയ്ക്കുന്നത് സെബാസ്റ്റ്യൻ കാണുന്നു. അവൻ്റെ മനസ്സിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കടന്നു വരാൻ തുടങ്ങി. കൂട്ടുകാരോടൊത്ത് യാത്രയാകുമ്പോഴും കളിതമാശകളിൽ ഏർപ്പെടുമ്പോഴുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ കാഴ്ചകൾ അവൻ്റെ കൺമുമ്പിലെത്തിയിരുന്നു. ആ നിമിഷങ്ങളിൽ തന്നെ ദൈവസ്നേഹത്തിൻ്റെ ശക്തമായ ഒരു അനുഭവവും അദ്ദേഹത്തിനുണ്ടായി. പല ദിവസങ്ങളിലായി ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് റോമൻ പ്രീഫെക്റ്റും മറ്റുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ചു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം. അന്ന് പ്രധാനപ്പെട്ട രണ്ട് ക്രിസ്ത്യാനികളെ വധിക്കാനും പീഡിപ്പിക്കാനുമായി അവർ തിരഞ്ഞെടുത്ത ദിവസമായിരുന്നു. മാർക്കോസും മാർസലിയനൂസുമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ഇവരെ രണ്ടുപേരെയും കൈകാലുകൾ കെട്ടിയിട്ട് ആണികൾ കൊണ്ട് തറച്ച് ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റാവുന്ന എല്ലാ വിധത്തിലും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഇടയിലേക്ക് സെബസ്ത്യാനോസ് കടന്നു വരുന്നത്. മാർക്കസിന്റെയും മാർസലിനിയസിന്റെയും അധരങ്ങളിൽ നിന്ന് വീണ ദൈവസ്തുതികൾ കേട്ടിട്ടും ചുറ്റും കൂടി നിന്നിരുന്നവർക്ക് ദൈവനിഷേധത്തിന്റെ ചിന്തകളാണ് കടന്നു വന്നുകൊണ്ടിരുന്നത്. കുരിശിൽ മരിച്ച ഒരുവിനു വേണ്ടി എന്തിനു നിങ്ങൾ മരിക്കണമെന്ന് മാർക്കസിന്റെയും മാർസലിനിയസിന്റെയും മാതാപിതാക്കൾ വിളിച്ചു ചോദിക്കുമ്പോഴും റോമൻ അധികാരികൾ വിളിച്ചു ചോദിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായൊരു ചൈതന്യം സെബാസ്റ്റ്യൻ വന്നു നിറഞ്ഞു. പന്തക്കുസ്താ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞതുപോലെ തന്നെയായിരുന്നു ആ നിമിഷങ്ങളിൽ സംഭവിച്ചത്. സെബാസ്റ്റ്യൻ അധരം തുറന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി അദ്ദേഹത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങി. സെബാസ്റ്റ്യനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലേക്കും ആത്മാവിന്റെ ചൈതന്യം കടന്നുവന്നു. രണ്ട് കരങ്ങളും ആണികളിൽ ബന്ധിക്കപ്പെട്ട് തൂങ്ങിക്കിടന്നിരുന്ന മാർക്കസും മാർസലീനിയസും ആത്മാവിന്റെ ശക്തിയാൽ ജ്വലിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, അവനെ കേട്ടുകൊണ്ടിരുന്ന ആ സൈന്യത്തിലെ പലരും റോമൻ പ്രീഫെക്റ്റ് അടക്കം മാനസാന്തരത്തിന്റെ പുതിയ കൃപകളെ അനുഭവിച്ച ഒരു നിമിഷമായിരുന്നു അത്. ആ നിമിഷത്തെ തന്നെ 16 പേർ അവരുടേതായ പഴയ വഴികൾ ഉപേക്ഷിച്ച് യേശുവിൻ്റെ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അവർ കടന്നു വരാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ സമയത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലാണ് നമ്മൾ അധികം കേൾക്കാത്തതും കാണാത്തതുമായ ഒരു സംഭവം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചനം പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സെബസ്ത്യാനോസ് ദൈവത്തിൻ്റെ ശക്തിയെ തെളിയിക്കുവാനായി ഒരവസരമായിട്ട് അതിനുപയോഗിക്കുകയാണ്. പീഡനത്തിന് മുമ്പിൽ ഇരയായിക്കൊണ്ടിരിക്കുന്ന മാർക്കസും മാർസലിയനസിനു മുമ്പിൽ അതിശക്തമായ ഒരു അഗ്നിത്തടാകമുണ്ടായിരുന്നു. യേശുവിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ രണ്ടാമതായി അവർ ചെയ്യാനിരിക്കുന്നത് ഈ അഗ്നിത്തടാകത്തിലേക്ക് ഇവരെ ഇടുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ വളരെ ധൈര്യത്തോടുകൂടി ആത്മാവ് കൊടുത്ത ശക്തിയോടുകൂടി അവിടേക്ക് കടന്നു വന്ന സെബസ്ത്യാനോസ് തൻ്റെ വസ്ത്രങ്ങളും ആഢയാഭരണങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ആ അഗ്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ അഗ്നിയിലേക്ക് എടുത്തു ചാടി സെബാസ്റ്റ്യൻ നൃത്തമാരംഭിച്ചു. ഓരോ കാൽച്ചുവടും എടുത്തു വയ്ക്കുമ്പോൾ അഗ്നിക്ക് പകരം അവിടെ ലില്ലി പുഷ്പങ്ങൾ വിടരാനായി തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ അഗ്നിത്തടാകം മുഴുവനും ലില്ലി പുഷ്പങ്ങളുടെ ഒരു പൂന്തോട്ടമായി മാറി. കാണികളെയെല്ലാം ഇത് അമ്പരിപ്പിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിശുദ്ധിയുടെ അടയാളങ്ങൾ സെബാസ്റ്റ്യന് മുമ്പിൽ വിരിയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ദൃശ്യം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരിലേക്കും ആത്മാവിൻ്റെ ചൈതന്യം കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്കണം, ഈ വലിയൊരു വിശുദ്ധൻ്റെ ജീവിതം, വെറും 23 വയസ്സ് മാത്രമുള്ള ഈ യുവാവിൻ്റെ ജീവിതത്തിലൂടെ ദൈവം ലോകത്തിന് നൽകുന്ന, ഇത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സഭയ്ക്കും ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന തേജസ്സാർന്ന, മഹത്വമാർന്ന, പ്രചോദനകരമായ ഈ മാതൃക ഒരിക്കലും നമ്മൾ മാറ്റിവെക്കേണ്ടതല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അനേകം മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് ജയിലധികാരിയായ നിക്കോസ്ട്രാറ്റസിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ വന്ന അത്ഭുതകരമായ രോഗശാന്തിയുടെ അനുഭവങ്ങൾ. 6 വർഷമായിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവർ. സെബാസ്റ്റ്യൻ്റെ കാൽക്കൽ ഇവർ വീഴുകയും പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെടുകയും ചെയ്ത സമയത്ത് സെബാസ്റ്റ്യൻ വിശുദ്ധ കുരിശിൻ്റെ അടയാളം അധരത്തിൽ വരച്ച ആ നിമിഷത്തിൽ തന്നെ ഈ സ്ത്രീ സംസാരിക്കാനായി തുടങ്ങി. ഇത് കണ്ട നിമിഷത്തിൽ തന്നെ ജയിലധികാരി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് റോമാക്കാർ നൽകിയ ജോലി രാജിവെക്കാനായിട്ട് ഇടയാവുകയും ചെയ്യുകയാണ്. മറ്റൊരു സംഭവം ട്രാങ്കിലിനിയൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവിക ശക്തിയുടെ വ്യക്തമായ ഒരിടപെടലാണ്. മാർക്കസിൻ്റെയും മാർസലിൻ്റെയും പിതാവായിരുന്നു അദ്ദേഹം. അത്ഭുതകരമായ ദൈവിക ശക്തി ഈ യുവാക്കളിൽ പ്രവർത്തിക്കുന്ന കണ്ട പിതാവും മാമോദിസ സ്വീകരിക്കാനിടയായി. മാമോദിസ സ്വീകരിച്ച ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു ദൈവിക പ്രവർത്തനം നടക്കുന്നതാണ് പിന്നീട് കാണാനിടയാവുന്നത്. വർഷങ്ങളായി സന്ധിവാദം കൊണ്ട് വേദനിക്കുകയും അസ്വസ്ഥനാവുകയും ചെയ്തിരുന്ന ഈ പിതാവ് മാമോദിസ സ്വീകരിച്ച ആ നിമിഷത്തിൽ തന്നെ പരിപൂർണമായി രോഗവിമുക്തനാവുകയാണ് സെബാസ്റ്റ്യന് മുമ്പിൽ വെച്ച് തന്നെ. ഈ ഒരു സംഭവം അനേകം വ്യക്തികളുടെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ഇടയായിത്തീർന്നൊരു സാഹചര്യമാണ്. അന്നത്തെ റോമൻ ഗവർണറായിരുന്ന ക്രൊമേറ്റിയൂസ് ഈ കാര്യം കേൾക്കുകയും സെബാസ്റ്റ്യനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. സെബാസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞപ്പോൾ ക്രൊമേറ്റിയോസ് സെബാസ്റ്റ്യനോട് പറഞ്ഞു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. കാരണം സന്ധിവാദത്തിൻ്റെ അതേ വേദനകളിലൂടെയായിരുന്നു അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരുന്നത്. സെബാസ്റ്റ്യൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കൃപ അദ്ദേഹത്തിലേക്ക് കടന്നു വരികയും പരിപൂർണമായ രോഗസൗഖ്യം ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹവും മാനസാന്തരപ്പെട്ടു. റോമൻ പ്രീഫെക്ട് എന്ന തൻ്റെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനായി അദ്ദേഹം തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ശക്തമായ ദൈവാനുഭവങ്ങൾ അനേകരിലേക്ക് പകരപ്പെടുന്ന അനുഭവങ്ങൾ. സെബാസ്റ്റ്യൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ജീവിതക്രമങ്ങളിലൂടെയും ആ കുടുംബം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനിടയാകുന്ന അനുഭവങ്ങൾ ധാരാളമാണെന്ന്. നമുക്കും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സെബാസ്റ്റ്യന് കിട്ടിയ ആ വലിയ വിശ്വാസ ധീരത, യേശുവിന് വേണ്ടി നിലകൊള്ളാനുള്ള ധീരമായിട്ടുള്ള നിലപാടുകൾ, അത് നമ്മുടേതും സ്വന്തമാകേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അന്ന് മതപീഡന കാലഘട്ടമായിരുന്നുവെങ്കിൽ ഇന്ന് അതിനോട് സമമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പം ഒരിക്കലും മറന്നു പോകാതെ ചേർത്ത് നിർത്തേണ്ടതാണ് ഈ വിശ്വാസ ധീരത. ആ യുവാവിന് കിട്ടിയ ഈ വിശ്വാസ ധീരത നമ്മുടെ ജീവിതത്തിലേയും കടന്നു വരട്ടെ. ആ ധൈര്യവും ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിറവും യേശുവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങളും ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ നിറയുകയാണെങ്കിൽ നിശ്ചയമായും ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വിശ്വാസ സ്ഥൈര്യം നമുക്ക് ലഭിക്കും. ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഈ കൃപകൾ വിശുദ്ധ സെബസ്ത്യാനസിൻ്റെ മാധ്യസ്ഥയിലൂടെ നമുക്ക് ലഭിക്കാനായിട്ട്. സുവർണ നിമിഷങ്ങൾ നമുക്കായി അവതരിപ്പിച്ചത് സിസ്റ്റർ ലിസി ടോം MSMI.